ദൃശ്യം പ്രഥമ ശ്ലോകം അർജുന ഉവാച യേ ശാസ്ത്രവിധി ഉത്സൃജ്യ യജന്തേ ശ്രദ്ധയാൻവിതാഃ തേഷാം നിഷ്ഠാദുകാ കൃഷ്ണ സത്വമാഹോ രജസ്തമഃ. ഭാഷ്യം: തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ ഇതി ഭഗവദ്വാക്യാത് ലബ്ധ പ്രശ്നബീജോ അർജുന ഉവാച. പതിനാറാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു, തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാര്യ വ്യവസ്ഥിതം, കാര്യവും അകാര്യവും, കർത്തവ്യവും അകർത്തവ്യവും, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയുന്നതിന് നീ ശാസ്ത്രത്തെ പ്രമാണമായി ആശ്രയിക്കുക. ഇത് അർജുനന്റെ മനസ്സിലുണ്ട്. അതാണ് ഭഗവത്വാക്യ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലബ്ധ പ്രശ്നബീജ, ഒരു ചോദ്യം ചോദിക്കുന്നതിനുള്ള ഒരവസരമുണ്ടായി. അങ്ങനെ അർജുനനോട് ചോദിക്കുകയാണ്, ശാസ്ത്രവിധിയെ ത്യജിച്ചിട്ട് ശ്രദ്ധയോടുകൂടി യജിക്കുന്നവൻ, അവന്റെ നില എന്താണ്? സത്വമാണോ അതോ രജസാണോ തമസാണോ? സത്വമാണോ രജസാണോ തമസാണോ എന്ന് ചോദിക്കാൻ മുമ്പ് ഗുണത്രയത്തെ വിശദമായിട്ട് 14-ാം അധ്യായത്തിൽ ചർച്ച ചെയ്തു. അപ്പോൾ ഗുണത്രയത്തെ കുറിച്ചും അർജുനന് ശരിക്കുള്ള ഒരു ബോധം വന്നു. ശാസ്ത്രത്തെക്കുറിച്ച് പല ഭാഗങ്ങളും പരാമർശിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ അതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അർജുനൻ ഇത് രണ്ടും കൂടി ചേർത്ത് ചിന്തിക്കുകയാണ്. അപ്പോൾ കർമ്മം, ശാസ്ത്രവിധികൾ, സത്വരജസ്തമോ, ഗുണങ്ങൾ, ഇവയുടെ പരസ്പര ബന്ധം. സാധാരണ എല്ലാ ചോദ്യങ്ങളിലും പോലെ ഇവിടെയും ഈ ചോദ്യത്തിനും മറുപടി പറയുമ്പോൾ സാധാരണ മിക്കവാറും എല്ലാ ചോദ്യങ്ങളിലും ഭഗവാൻ എന്താ ചെയ്യുന്നത്? ചോദ്യം ഒരു വഴിക്ക് പോകും, മറുപടി വേറൊരു വഴിക്ക് പോകും. ഒരു ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയത്തില്ല, ഇന്നതാണ് ഇതിന്റെ സമാധാനം. ഇവിടെ അങ്ങനെ തന്നെ ശാസ്ത്രവിധികളെ തേജിച്ചിട്ട് ശ്രദ്ധയോടുകൂടി യജിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലം സത്വമാണ് അല്ലെങ്കിൽ രജസ്സാണ് തമസാണ്? ചോദ്യം ഇത് മൂന്നുമാണല്ലോ, സത്വമാണോ രജസ്സാണോ തമസാണ്? അപ്പം നേരിട്ട് മറുപടി പറയണം, അത് സത്വമാണ് അല്ലെങ്കിൽ രജസ്സാണ് തമസാണ്, അങ്ങനെ ഒരു മറുപടി പറയത്തില്ല. അത് അതിന്റെ കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്, തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്തുകൊണ്ടങ്ങനെ? നമ്മൾ സാധാരണ ചോദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് സമാധാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചോദ്യം നമ്മൾ വിസ്മരിച്ചിരിക്കും. അപ്പം ഏത് ചോദ്യത്തിലാണ് സമാധാനം പറയുന്നതെന്നുള്ളത് നമ്മുടെ മനസ്സിൽ കാണത്തില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചോദ്യത്തിന്റെ തലം വേറെ, സമാധാനത്തിന്റെ തലം വേറെ. ഇതാദ്യമേ നമ്മൾ ചർച്ച ചെയ്തതാണ്. ചോദ്യകർത്താവ് നിൽക്കുന്ന നില വേറെ, സമാധാനം പറയുന്ന ആൾ നിൽക്കുന്ന നില വേറെ. ചോദ്യകർത്താവിന്റെ ചോദ്യത്തിനനുസരിച്ചുള്ള ഒരു സമാധാനമാണെങ്കിൽ അതിന് ഒരു ഗുരുവിനെ സമീപിക്കേണ്ട കാര്യമില്ല. അയാളുടെ നിലവാരത്തിനനുസരിച്ചുള്ള ഒരാൾ സമാധാനം പറഞ്ഞാൽ മതി. ഇപ്പൊ ചോദ്യകർത്താവിന്റെ നിലയല്ല ഗുരുവിന്റെ നില. അതുകൊണ്ട് ചോദ്യകർത്താവിന്റെ നിലയിൽ നിന്നും മാറി അല്ലെങ്കിൽ ഉയർന്നു നിന്നുകൊണ്ട് ഒരു സമാധാനം പറയും. അതുകൊണ്ട് ചോദ്യ അനുരൂപമാണ് സമാധാനം എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ആ സമാധാനത്തിൽ ഈ ചോദ്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമാധാനം പറയുന്നത്. അപ്പോൾ ചോദ്യകർത്താവിനെ തന്റെ നിലയിൽ നിന്ന് ഉയർത്തി ആ സമാധാനം പറയുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ അവിടെ ആ തന്റെ നിലയിൽ നിന്ന് മാറണം. സാറിന് ചോദ്യം സാറിന് ചോദിക്കും പോലെയുള്ള ചോദ്യമല്ല ഈ ചോദ്യങ്ങളെല്ലാം. തന്നെ ഇവിടെ അർജുനന്റെ നിലയിൽ നിന്ന് വരുന്നത് ശരിയായ ജിജ്ഞാസയോടുകൂടിയാണ്. സാറിന് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ശരിയായ ജിജ്ഞാസ തന്നെ വേണം എന്നില്ല. ചിലപ്പോൾ മുഖ്യമായും നമ്മൾ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ അറിവും പറയുന്ന ആളിന്റെ അറിവും തമ്മിലൊന്ന് തട്ടിച്ചു നോക്കാനാണ്. മെച്ചപ്പെട്ട അറിവ് ഏതാണ് എന്നറിയാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും ചോദ്യം ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എന്താണ്, സാധാരണഗതിയിൽ സത്സംഗങ്ങളിലൊക്കെ ചോദ്യം ചോദിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്നയാൾ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഉറപ്പു വരുത്തണം. തന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിലൂടെ താൻ അതിന് ഉറപ്പു വരുത്തണം ഇയാൾ ജ്ഞാനിയാണെങ്കിൽ അജ്ഞാനിയാണ്. അല്ലെങ്കിൽ ചിലരങ്ങനെയല്ല, തന്റെ അത്രയും അറിവുണ്ടോ മറുപടി പറയുന്ന ആളിന്, അങ്ങനെയും ചോദ്യം ചോദിക്കും. ചിലർ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കും, ചിലരങ്ങനെയല്ല, സ്വയം ചോദ്യമൊന്നും കാണത്തില്ല, മറ്റാരുടെയെങ്കിലും ചോദ്യം ചോദിക്കും. ഇങ്ങനെ പലതരത്തിലാണ് ചോദ്യങ്ങൾ. അർജുനൻ ആ തരത്തിലൊന്നുമല്ല. അർജുനൻ ശരിയായ ജിജ്ഞാസയോടുകൂടി തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ അർജുനന്റെ തലം വേറെ, ഭഗവാന്റെ തലം വേറെ. ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, എന്താണോ ഇങ്ങനൊരു സമാധാനം കിട്ടണം, ഇത്തരത്തിലൊരു സമാധാനമായിരുന്നാൽ നന്നായിരിക്കും. കാരണം തന്റെ അറിവിന്റെ നിലയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമാധാനം. പക്ഷേ ഭഗവാൻ അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. അർജുനന്റെ നിലയിൽ നിന്നുള്ള ഒരു സമാധാനം അത് അർജുനനെ തന്നെ കണ്ടെത്താവുന്നുള്ളതേ ഉള്ളൂ. ഭഗവാൻ പറയേണ്ട കാര്യമില്ല. ഭഗവാന്റെ തലത്തിനൊന്ന് മറുപടി പറയുമ്പോൾ അത് പ്രശ്നാനുരൂപമല്ല സമാധാനം എന്ന് ചിലർക്ക് തോന്നുന്നു. ഞാനിതിവിടെ വിശദീകരിച്ച് പറയുന്നത് ഭഗവത്ഗീതയിലെ ചോദ്യങ്ങളെയും സമാധാനങ്ങളെയും കുറിച്ച് തന്നെ ചില വിമർശകർ നിരൂപണം ചെയ്യുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നത് ഒരിടത്തും ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയല്ല പറയുന്നത്. അർജുനൻ ചോദിക്കുന്ന ഒന്ന് മറുപടി വേറുന്നു. പ്രശ്ന അനുരൂപമല്ല സമാധാനം, ചോദ്യവുമായി ബന്ധമില്ലാത്ത സമാധാനമാണ്, ചോദ്യകർത്താവിനെ പരിഗണിക്കാതെയുള്ള സമാധാനമാണ്, അതൊക്കെ ഒരു ആക്ഷേപമായിട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ സമാധാനം ഇതാണ്, രണ്ടുപേരുടെയും നില രണ്ടായതുകൊണ്ട് അർജുനൻ തന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ശ്രമിക്കുന്നു. ഭഗവാൻ തന്റെ നിലയിൽ നിന്നുകൊണ്ട് അർജുനനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഒരു അന്തരമുണ്ട്, അതില്ലാതാക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അതാണ് ഈ ഇവിടെ നിന്നും നേരിട്ടൊരു മറുപടി പറയാറ്. പക്ഷെ നമ്മൾ ആ സമാധാനം മുഴുവൻ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അർജുനന്റെ ചോദ്യം എന്തോ ആയിക്കൊള്ളട്ടെ, അർജുനനിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതിന്നതാണെന്ന് ഈ ചോദ്യത്തെ കണ്ടുകൊണ്ട് ഭഗവാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇവിടെ പറഞ്ഞത് പ്രശ്ന ബീജം. അതായത് ഇതൊരു പ്രശ്ന ബീജമാണ്, ഒരു ചോദ്യത്തിനുള്ള ഒരു വിത്താണ്. ഭഗവാൻ പറയുന്ന മറുപടിക്ക് ഇത്തരം ഒരു ചോദ്യം പോരാ. കാരണം ഭഗവാൻ പറയുന്ന ഓരോ കാര്യങ്ങളെയും സംബന്ധിച്ച് നമ്മളൊരു ചോദ്യം ഉണ്ടാക്കിയാൽ ആ ചോദ്യം ഇതായിരിക്കില്ല. ഇതെന്താണ്? ഇതൊരു പ്രശ്ന ബീജമാണ്. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത്. ആ വിത്തിൽ നിന്ന് വലിയ വൃക്ഷമുണ്ടാകുന്നു, ഫലങ്ങളുണ്ടാകുന്നു. അതുപോലെ ഈ ചോദ്യത്തിന്റെ ബീജം എന്താണ്, അതുമാത്രമേ അർജുനന്റെ കയ്യിലുള്ളൂ. അതിൽ നിന്ന് ഭഗവാൻ എന്ത് ചെയ്യുന്നു, അനേകം ചോദ്യങ്ങളും മനസ്സിൽ കാണും. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയും. അതാണ് അർജുനൻ ചോദിക്കാത്ത ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും. അർജുനൻ ചോദിക്കുന്ന എന്താണ്? ശ്രദ്ധയോടുകൂടി യജിച്ചു കഴിഞ്ഞാൽ എന്താണ് നിഷ്ഠ. ഭഗവാൻ പറയുന്ന എന്താണ്? ആഹാരത്തെക്കുറിച്ച്, തപസ്സിനെ കുറിച്ച്, മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പൊ ഇതൊന്നും അർജുനൻ നേരിട്ട് ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. പക്ഷേ അർജുനന്റെ പ്രശ്നത്തിൽ ഇതെല്ലാം ഒരു ബീജമായി കിടപ്പുണ്ട്. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, ലബ്ധ പ്രശ്ന ബീജ. എന്തോ ഒരു ചെറിയൊരു വളരെ സൂക്ഷ്മമായ ഒന്ന് അർജുനന്റെ മനസ്സിൽ വന്നു, അതൊരു ചോദ്യമായി രൂപപ്പെട്ടു. ഭഗവാൻ അതിന് സമാധാനം വളരെ വിശദീകരിച്ചടിച്ചു പറയുന്നു. അതിന്റെ സന്ദർഭങ്ങളെക്കുറിച്ച് വീണ്ടും ഭാഷ്യകാരൻ ഇവിടെ വിശദീകരിക്കുകയാണ്. ഏ കേജിത് അവിശേഷിതാഹ ശാസ്ത്രവിധിം ശാസ്ത്രവിധാനം ശ്രുതി സ്മൃതി ശാസ്ത്രചോദനം ഉത്സൃജ്യ പരിത്യജ്യ. ഏജന്തി ദേവാദീൻ പൂജയന്തി ശ്രദ്ധയാന്വിതാഹ ശ്രദ്ധയാ ആസ്തിക്യബുദ്ധ്യാന്വിതാഹ സംയുക്താഹ സന്തഹ. ചിലർ പ്രത്യേകിച്ച് ഇന്നാരാണെന്ന് പറയുന്നില്ല, അതാണ് വിശേഷത എന്ന് പറഞ്ഞത്. ശാസ്ത്രവിധിയും ശാസ്ത്രവിധാനത്തെ, ശാസ്ത്രം എന്ന് പറയുന്നത് എന്ത്? ഇവിടെ പറയുന്നത് ശ്രുതി സ്മൃതി ശാസ്ത്രചോദന, പ്രധാനമായിട്ട് വരുന്ന വേദം, അതിനെ പിന്തുടർന്ന് വരുന്ന സ്മൃതികൾ, ഇതെല്ലാം ആണ് ശാസ്ത്രം. ഈ ശാസ്ത്രചോദനകളെ സ്മൃതി എന്ന് പറയുന്നതും, സാധാരണ സ്മൃതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന മനസ്മൃതി അതുപോലെയുള്ള സ്മൃതികളാണ്. പക്ഷെ പൊതുവായി ശ്രുതി വേദം ഒഴികെയുള്ള സർവവും സ്മൃതികളാണ്. അത് മനുസ്മൃതി എന്നെല്ലാം മറ്റും പേരെഴുതിയിട്ടുള്ള മാത്രമല്ല, സർവവും ഇതിഹാസ പുരാണാദികളെല്ലാം സ്മൃതികളുടെ പട്ടികയിലാണ് പെടുന്നത്. ശ്രുതി സ്മൃതി എന്ന് പറയുമ്പോൾ ശ്രുതി ഒഴികെയുള്ള സർവവും സ്മൃതിയായി. പിന്നെ ആ സ്മൃതികളെ പിന്നെ വേർതിരിച്ചിട്ടാണ് ഇതിഹാസം പുരാണം മറ്റ് ശാസ്ത്രങ്ങൾ എന്നെല്ലാം വേർതിരിക്കുന്നത്. അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, എന്നിട്ട് സർവശാസ്ത്രങ്ങളും അവയുടെ ചോദന സൃജ്യ, അവയുടെ ചോദനകളെ, അതിന്റെ വിധി, ചോദന എന്ന് വെച്ചാൽ വിധി, അതിനെല്ലാം ത്യജിച്ചിട്ട് പരിത്യജ്യ യജന്തേ ദേവാദീൻ പൂജയന്തി. യജന്തേ യജതി എന്ന് പറയുന്നതിന്റെ പ്രധാനമായ അർത്ഥം ദേവപൂജ എന്നാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദേവാദീൻ പൂജയന്തി. മറ്റു പല വ്യാഖ്യാതാക്കളും എല്ലാ കർമ്മങ്ങളും എന്നെടുത്തിട്ടുണ്ട്. ഇവിടെ ദേവപൂജ എന്നെടുത്തു, കാരണം ആ ധാത്വർത്ഥത്തിനനുസരിച്ച് ഭാഷകാരൻ അങ്ങനെ അർത്ഥം പറഞ്ഞു. അപ്പൊ ശാസ്ത്രവിധികളെല്ലാം വിട്ടിട്ട് ദേവാദികളെ പൂജിക്കുന്നു. ശാസ്ത്രവിധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരാൾക്ക് എങ്ങനെ ദേവാദികളെ പൂജിക്കാൻ പറ്റും? അതിനാണ് അടുത്ത് പറയുന്നത് ശ്രദ്ധയാന്വിതാഹ, ശ്രദ്ധയുണ്ട്. ശ്രദ്ധയെന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നു ശ്രദ്ധയ ആസ്തിക്യബുദ്ധ്യാന്വിതാഹ സംയുക്താഹ സന്തഹ. ആസ്തിക്യബുദ്ധിയോടുകൂടി എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ ഫലം അലൗകികമായാലും അതെല്ലാം ലഭിക്കുന്നതാണ്. അതിലൊക്കെയുള്ള ആസ്തിക്യ ബുദ്ധി എന്നുവെച്ചാൽ അതെല്ലാം സത്യമാണെന്നുള്ള ബോധം. അതായത് സാധാരണ അജ്ഞരായ മനുഷ്യരും ശാസ്ത്ര അധ്യയനമൊന്നും ചെയ്തിട്ടില്ലാത്തവരും ദേവതകളെയും മറ്റും ഉപാസിക്കാറുണ്ട്, പൂജിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രബോധമൊന്നും അവർക്കില്ല, പക്ഷെ അവർക്ക് ആസ്തിക്യ ബുദ്ധിയുണ്ട്. എന്താണ്? താൻ ചെയ്യുന്ന ഈ കർമ്മം ഫലത്തെ നൽകുന്നതാണ്, ഈ കർമ്മം സത്യമാണ്, ഈ കർമ്മത്തിനനുസരിച്ചുള്ള ഫലമുണ്ടാകും. ദേവതകൾ ഉണ്ട്, അവ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ്, അവരെ ആരാധിച്ച് പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അനുഗ്രഹങ്ങൾ നൽകും. ഇത്തരത്തിലുള്ള ബോധം, വിശ്വാസം, ഇതിനാണ് ആസ്തിക്യ ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ഈ ശ്രദ്ധ ഉണ്ടാകേണ്ടത് വേദാധ്യയനത്തിൽ നിന്നും മറ്റുമാണ്. പക്ഷേ ഇത്തരക്കാർക്ക് അങ്ങനെയുള്ള അധ്യയനങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് ആ ശ്രദ്ധ വന്നു ചേർന്നു. അതെങ്ങനെ വന്നു ചേർന്നു എന്ന് ഇനി പറയും. ആസ്തിക്യ ബുദ്ധി അന്യതാഹ സംയുക്ത സന്ധ ശ്രുതിലക്ഷണ സ്മൃതിലക്ഷണം വാ കഞ്ചിത് ശാസ്ത്രവിധിം അപശ്യന്ത. അതൊന്നും അവർ കണ്ടിട്ടേയില്ല. ശ്രുതി അല്ലെങ്കിൽ സ്മൃതി രൂപത്തിലുള്ള ഒരു ശാസ്ത്രങ്ങളും അവർ കണ്ടിട്ടില്ല. അത് നമ്മൾ സാധാരണ കാണാറുണ്ട്. സാധാരണ മനുഷ്യർ അവർ വേദവും സ്മൃതികളും ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അവർ ദേവതകളെ ആരാധിക്കുന്നു. ദേവതയും അവർ കണ്ടിട്ടില്ല. ദേവത നേരിട്ട് ആരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഫലം കൊണ്ട് കൊടുക്കുന്നത് അവർ കണ്ടിട്ടില്ല. എന്നാലും അവർ പൂർണമായ വിശ്വാസത്തോടുകൂടി ചെയ്യുന്നുണ്ട്, ദേവതാരാധന ചെയ്യുന്നുണ്ട്. എന്താണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്? അത് പറയുന്നു, വൃദ്ധ വ്യവഹാര ദർശന, അറിവുള്ള മറ്റുള്ളവർ ചെയ്യുന്നു അത് കണ്ടിട്ട്, അതാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. അവർ അറിവുള്ളവരാണെന്ന് കരുതുന്നവർ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരെന്നുള്ള അർത്ഥത്തിലാണ്. അവർ കരുതുന്നു ഇന്നയാൾ അറിവുള്ള ആളാണ്, അപ്പോൾ അയാളത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യും. അതാണ് പാമരന്മാരും പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. പാമരന്മാരുടെ പ്രവൃത്തിയെല്ലാം എന്താണ്? വൃദ്ധ വ്യവഹാരത്തെ അനുസരിച്ചിട്ടാണ്. പണ്ഡിതന്മാരുടെ പ്രവൃത്തിയോ ശാസ്ത്ര പ്രമാണത്തെ അനുസരിച്ച്. ഇവിടെ പാമരന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പക്ഷെ അവർക്ക് അവരുടെ വ്യവഹാരത്തിൽ നിന്നും അറിവുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അവർക്ക് ദൃഢമായ ശ്രദ്ധയുണ്ടായി. ശ്രദ്ധധാനതയാ, ശ്രദ്ധാധനന്മാരെന്നെല്ലാം പറയുന്നത് അത് തന്നെ. അത്യധികമായ ശ്രദ്ധയുള്ളതുകൊണ്ട് അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. അവിശ്വാസം, അതുകൊണ്ട് ഏ ദേവാദീൻ പൂജയന്തി, പൂജിക്കുന്നു. തേഹ ഏ ശാസ്ത്രവിധി മുസൃജ്യ ജന്തേ ശ്രദ്ധയാന്യതാഹൈത്യവും ഗൃഹീത. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അതുപോലെ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാതെ മറ്റുള്ളവർ, അവർക്ക് വിശ്വാസമുള്ള ആൾക്കാർ ചെയ്യുന്ന പൂജകളും മറ്റും കണ്ട് അതിനനുസരിച്ച് ചെയ്യുന്നവർ, പൂർണ്ണമായ ശ്രദ്ധ അവരിലുണ്ട്, അവർ ദേവതയെ വിശ്വസിക്കുന്നു, ഫലത്തെ വിശ്വസിക്കുന്നു, അങ്ങനെ ചെയ്യുന്നവർ, അവരുടെ നിഷ്ഠ എന്താണ്, അവരുടെ ആന്തരികമായ അവസ്ഥ എന്താണ്, അവരെ നമ്മൾ സാത്വികന്മാരെന്ന് വിളിക്കുമോ, രാജസന്മാരാണോ, അതേ താമസന്മാരാണോ, ഇതാണ് ചോദ്യം. അതായത് മറ്റൊരു തരത്തിൽ ധരിക്കാൻ പാടില്ലെന്നാണ് അടുത്ത ഭാഷകാരൻ പറയുന്നത്. യേ പുനഃ കഞ്ചിത് ശാസ്ത്രമിതിം ഉപലഭമാനാഹ ഏവ തം ഉസൃജ്യ അന്യഥാവിധി ദേവാദീൻ പൂജയന്തി തേ ഇഹ ഏ ശാസ്ത്രവിധിം ഉസൃജ്യ യജന്തേ ഇതിന പരിഗ്രഹ്യന്തേ. ശാസ്ത്രവിധി ഉസൃജ്യ എന്ന് കേൾക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ശാസ്ത്രവിധികളെയെല്ലാം പരിത്യജിച്ചിട്ട് എന്നാണ്. അപ്പൊ ശാസ്ത്രവിധികളെല്ലാം ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുന്നവരെ കുറിച്ചാണോ ചോദിക്കുന്നത്? അങ്ങനെ ഒരർത്ഥം എടുക്കരുത്. ആരാണ് ഏ പുനഃ കഞ്ചിത് ശാസ്ത്രവിധിയും ഉപലഭമാണ്. ചിലരങ്ങനെയല്ല, പഠിപ്പുള്ളവരാണ്, അറിവുള്ളവരാണ്, ശാസ്ത്രവിധികളെല്ലാം അവർക്കറിയാം. ഇന്ന ദേവതാരാധന ഇന്ന രീതി ചെയ്യണം എന്നെല്ലാം അവർക്കറിയാം. അറിയാമായിരുന്നിട്ടും തം ഉസ്രജ്യ അവരതിനെപ്പറ്റി ഉപേക്ഷിക്കും. ആ യഥാവിധി അവർ വിധികളെ അനുസരിക്കുന്നില്ല, ശാസ്ത്രത്തിന്റെ വിധികളെ അനുസരിക്കുന്നില്ല. അതെല്ലാം പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, പക്ഷെ അതനുസരിക്കാതെ ദേവാദീൻ പൂജയന്തി അവർ പൂജിക്കുന്നു. അത്തരക്കാരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത്തരക്കാരെക്കുറിച്ചല്ല അർജുനൻ ചോദിക്കുന്നതാണ്. അങ്ങനെയും വരാമല്ലോ, ഒരാൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞു, പക്ഷെ അറിഞ്ഞതിനനുസരിച്ച് അയാൾ പ്രവർത്തിക്കുന്നില്ല, അയാളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പൊ ശാസ്ത്രവിധികളെ ത്യജിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത്തരക്കാരെയല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ ശാസ്ത്രവിധി അറിഞ്ഞിട്ട് ത്യജിക്കുകയല്ല, ശാസ്ത്രവിധി അറിയാത്തതുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നില്ല, മറിച്ച് അറിവുള്ളവർ ചെയ്യുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. സാധാരണ ലോകരുടെ കാര്യം ചോദിക്കുകയാണ്, ലോകം അങ്ങനെയാണ്. അപൂർവം ചിലരാണ് ശാസ്ത്രമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ധിക്കരിച്ചിട്ട് തനിക്ക് തോന്നിയ രീതിയിൽ പ്രവർത്തിക്കുന്നു. അത് ഭാഷ്യകാരൻ പറയുന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ആസ്തികന്മാര്, ശാസ്ത്രജ്ഞാനമുള്ളവർ അത് മനസ്സിലാക്കിയിട്ടൊരിക്കലും അതിനെ നിഷേധിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. അതാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശാസ്ത്രങ്ങളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ദേവപൂജകളും മറ്റും അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ശാസ്ത്രത്തെ നിഷേധിച്ചിട്ട് ചെയ്യരുത്. അത് വിപരീത ഫലമേ ഉണ്ടാകത്തുള്ളൂ. ഇനി അറിയാത്തവർക്ക് അവരുടെ ശ്രദ്ധ കൊണ്ട് അവർക്ക് ചെയ്യാം. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് അത് ചെയ്യാം. അപ്പൊ അതൊരിക്കലും ശാസ്ത്രത്തിനെതിരാകത്തുമില്ല. കാരണം അറിവുള്ളവർ ചെയ്യുന്നത് എന്തായാലും ശാസ്ത്രത്തിനനുസരിച്ചായിരിക്കും. അറിവില്ലാത്തവൻ അത് അനുകരിച്ച് ചെയ്യുമ്പോൾ അത് ധർമ്മ വിരുദ്ധമാകത്തില്ല, ശാസ്ത്രത്തിനനുസാരിയുമായിരിക്കും. അതിനെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. മറിച്ച് ഒരാൾ ശാസ്ത്രജ്ഞാനം ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ അയാൾക്ക് എന്തെങ്കിലും വിപരീത ജ്ഞാനം കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം കൊണ്ടാകാം, അല്ലെങ്കിൽ തന്റെ അഹന്ത കൊണ്ടാകാം, ആ ശാസ്ത്രത്തെ ധിക്കരിക്കുന്നു, തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. അത് അത്തരക്കാരവിടെ എടുക്കരുത്. എന്തുകൊണ്ട്? കസ്മാത് ശ്രദ്ധയാ അന്യതത്വ വിശേഷണ. ശ്രദ്ധയോടുകൂടി എന്ന് പറഞ്ഞു. ശ്രദ്ധയുള്ളവൻ ഒരിക്കലും ശാസ്ത്രത്തെ നിന്ദിക്കത്തില്ല, നിഷേധിക്കത്തില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയാ അന്യതാഹ എന്ന് പറയുന്നത്. ശ്രദ്ധയ്ക്ക് ഭാഷകാരൻ പറഞ്ഞു എന്താണ്? ആസ്തിക്യ ബുദ്ധി. അതൊരു പ്രധാന കാര്യമാണ്. ശാസ്ത്രവും ശ്രദ്ധയും, ശാസ്ത്രത്തെ ഒരാൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അയാളിൽ ശ്രദ്ധയില്ല എന്നർത്ഥം. ശാസ്ത്രത്തെ സ്വീകരിക്കുന്നതിനും ശാസ്ത്രത്തെ അനുഷ്ഠിക്കുന്നതിനും മുഖ്യമായി വേണ്ട ശ്രദ്ധയാണ്, ആസ്തിക്യ ബുദ്ധിയാണ്. അതാണല്ലോ പലരും ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ പഠിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് തന്റെ അറിവുകൊണ്ട് ആ ശാസ്ത്രത്തെ തന്നെ നിഷേധിക്കുക, അതിനെ പരിഹസിക്കുക, അതെല്ലാം ചെയ്യുന്നു. അവിടെ എന്താണ്? ശ്രദ്ധയില്ല. അവർ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തെന്ന് വരത്തില്ല, ചെയ്താൽ തന്നെ ചിലപ്പോൾ വിപരീതമായി ചെയ്തെന്ന് വരും, അവിടെ എങ്ങും ശ്രദ്ധയില്ല. ഇവിടെ പറയുന്ന ശ്രദ്ധാവാനെ കുറിച്ചാണ്. അവന് പാണ്ഡിത്യം ഇല്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കണം. അതാണ് ശ്രദ്ധയാന്വിതത്വ വിശേഷണം. ശ്രദ്ധയാന്വിതൻ എന്നൊരു വിശേഷണം ഈ ആരാണോ എന്ന് പറഞ്ഞ് അവരെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആൾക്കാർ ശാസ്ത്രവിധികളെയൊക്കെ നിഷേധിച്ച് ചെയ്താലും ദോഷമൊന്നും വരത്തില്ല എന്ന് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കളെ, ശ്രദ്ധയുണ്ടായിരുന്നാൽ മതി എന്ന് വരും. ശാസ്ത്രത്തെ നിഷേധിക്കുന്നവന് ശ്രദ്ധ ഉണ്ടാകത്തില്ല എന്നാണ്. ശ്രദ്ധയുള്ളവൻ ശാസ്ത്രത്തെ നിഷേധിക്കത്തില്ല, ഗുരുവിനെ നിഷേധിക്കത്തില്ല. ശ്രദ്ധയില്ലാത്തവൻ അത് ചെയ്യും. അവനെ കുറിച്ചല്ല അർജുനൻ ചോദിക്കുന്നത്, കാരണം അവനെ കുറിച്ച് അർജുനന് സംശയമൊന്നുമില്ല. ശാസ്ത്രത്തെ നിഷേധിക്കുകയും ശ്രദ്ധയില്ലാതിരിക്കുകയും ചെയ്താൽ അവന്റെ ഫലം എന്താണ് അത് അർജുനൻ അറിയാം. അതുകൊണ്ട് അത്തരക്കാരെ കുറിച്ച് ചോദിക്കുന്നില്ല. അത് ഭാഷകാരം വിശദീകരിക്കുകയാണ്. ദേവാദി പൂജാ വിധിപരം കിഞ്ചിത് ശാസ്ത്രം പശ്യന്തേവ തദുസൃജ്യ അശ്രദ്ധാനതയാ തദ്വിഹിതായാം ദേവാദിപൂജായാം ശ്രദ്ധയാനിതാഹ പ്രവർത്തന്തേ ഇതി നശക്യം കൽപ്പയിതും യസ്മാ. അറിവുള്ള ഒരുവൻ ഈശ്വര പൂജയെക്കുറിച്ചും മറ്റും മനസ്സിലാക്കുന്നു. ഇവനെങ്ങനെ മനസ്സിലാക്കുന്നു? ശാസ്ത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അല്ലാതെ അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ലല്ലോ. കാരണം ദേവപൂജകൾക്കും മറ്റും ചില വിധാനങ്ങളുണ്ട്, രീതികളുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടുത്തെ വ്യവഹാരത്തിൽ നിന്ന് മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് അനുസരിച്ച് അതിനെ അനുകരിച്ച് അങ്ങനെ മനസ്സിലാക്കും. ഇതങ്ങനെയല്ല. അറിവുള്ളവനാണ്. ദേവാദി പൂജാ വിധിപരം കിഞ്ചിത് ശാസ്ത്രം പശ്യന്ത എന്ന് വെച്ചാൽ അറിഞ്ഞവനാണ്, ശാസ്ത്രം അധ്യയനം ചെയ്ത് മനസ്സിലാക്കിയവനാണ്. തദുസൃജ്യ അവൻ ശാസ്ത്രത്തെ പാടെ ഉപേക്ഷിക്കും, നിഷേധിക്കുന്നു. അശ്രദ്ധധാനതയാ തദ്ഹീതായാം ദേവാദിപൂജായാം. എന്തുകൊണ്ട് അവനതിനെ ഉപേക്ഷിച്ചു? അതിലവന് വിശ്വാസമില്ല. ദേവന്മാർ സത്യമാണെന്നോ ദേവന്മാരെ പൂജിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫലമുണ്ടാകുമെന്നോ എന്നുള്ള ഒരു വിശ്വാസം അവനില്ല, ആസ്തിക്യ ബുദ്ധിയില്ല. അതുകൊണ്ട് അവൻ ശാസ്ത്രത്തെ തന്നെ നിഷേധിച്ചു. എന്നിട്ട് തദ്വിഹിതായ ദേവാദി പൂജായ ആ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവപൂജയിൽ അവൻ ആ ദേവപൂജ അവൻ അനുഷ്ഠിക്കുന്നു. എങ്ങനെ? ശ്രദ്ധയോടുകൂടി എന്ന് കരുതാൻ പറ്റത്തില്ല. ഇതിനെ സഖ്യം കൽപ്പ ചെയ്തു. അത് രണ്ടും കൂടി ഒരിക്കലും സാധ്യമല്ല. ശാസ്ത്രത്തെ സ്വീകരിക്കുക, ശാസ്ത്രത്തെ മനസ്സിലാക്കുക, പിന്നെ അതിനുള്ള വിശ്വാസം നഷ്ടപ്പെടുക, പിന്നീട് അതിൽ പറഞ്ഞ കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുക, ഇതെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കത്തിൽ. ശാസ്ത്രത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അവൻ ആ കർമ്മത്തെയും ത്യജിക്കുന്നു. ഇവിടെ അത്തരക്കാരല്ല ഉദ്ദേശിക്കുന്നു. ശ്രദ്ധയുണ്ടെങ്കിൽ ശാസ്ത്രത്തെ സ്വീകരിക്കും, ശാസ്ത്രത്തെ സ്വീകരിച്ചാൽ അതനുസരിച്ച് ശ്രദ്ധാപൂർവം കർമ്മം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടർ. രണ്ടാമതൊരു കൂട്ടർ, അവർക്ക് ശാസ്ത്രം അറിയില്ല, പക്ഷെ ശ്രദ്ധയുണ്ട്. അവർ മറ്റുള്ളവർ ചെയ്യുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത്തരക്കാരാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അല്ലാതെ ശാസ്ത്രത്തെ നിഷേധിക്കുന്നവരല്ല, അവിശ്വാസികളല്ല. തസ്മാത് പൂർവോക്തായവ ഈ ശാസ്ത്രമിതി നിസൃജ്യ യജന്തി ശ്രദ്ധയാനിതാ ഇത്യത്ര ഗൃഹ്യന്തി. അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു, താൻ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കണം. ശ്രദ്ധയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്, ശാസ്ത്രജ്ഞാനമില്ലാത്തവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. തേഷാം ഏവം ഭൂതാനാം നിഷ്ഠ അവസ്ഥാനം കാ കൃഷ്ണ. അവരുടെ നിഷ്ഠ അവസ്ഥാനം, അവരുടെ നില എന്താണ്? സത്വം ആഹു രജസ് തമഹ. സത്വമാണോ രജസ്സാണോ തമസാണോ? പിന്നെ സത്വം നിഷ്ഠാവസ്ഥാനം ആഹോ സിദ് രജഹ അഥവാ തമഹ ഏതുക്തം ഭൂതി യാ തേഷാം ദേവാദി വിഷയ പൂജ കിംസ സാത്വിക്യാഹോ സിത് രാജസ്യുത താമസ്. അവരുടെ ആ പൂജ, അതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ആണെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? സാത്വികയാണോ രാജസിയാണോ താമസിയാണോ? എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ താല്പര്യം അങ്ങനെ ചെയ്യുന്ന ഈശ്വരാരാധനയുടെ ഫലം എങ്ങനെ വരുന്നു, അതാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ നില എന്താണോ, സാത്വികമാണോ രാജസമാണോ താമസമാണോ എന്ന് ചോദിക്കുന്നതിന്റെ താല്പര്യം അവർക്കുണ്ടാകുന്ന ഫലം എന്താണ്, അപ്പോൾ അതിൽ ഏതാണ് ഒരാൾ സ്വീകരിക്കേണ്ടത്, ഏതിൽ പോകണം, ഇതെല്ലാം മനസ്സിൽ ഇരുന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. അതിനടുത്ത് സമാധാനം പറയുന്നു. ആരാണോ ശാസ്ത്രവിധികൾ അറിയാതെ വൃദ്ധവ്യവഹാരത്തെ പിന്തുടർന്ന് അറിവുള്ളവർ ചെയ്യുന്നതിനനുസരിച്ച് ശ്രദ്ധയോടുകൂടി ദേവാദി പൂജകളെ ചെയ്യുന്നത്, അവരുടെ നില എന്താണ്, അവരുടെ പൂജ എന്താണ്, അവരുടെ ഫലം എന്താണ്, ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഏ ശാസ്ത്രവിധിം ഉസൃജ്യ യജന്തേ ശ്രദ്ധയാന്വിതാഃ തേഷാം നിഷ്ഠാതു കാ കൃഷ്ണ സത്വമാഹോ രജസ്തമഃ. ശ്രീ ഭഗവാൻ ഉവാച. ത്രിവിധാ ഭവതി ശ്രദ്ധ ദഹിനാം സാ സ്വഭാവജാ സാത്വികീ രാജസീ ചൈവ താമസീ ചേതി താം ശൃണു. സാമാന്യ വിഷയോ അയം പ്രശ്ന ന പ്രവിഭജ്യ പ്രതിഭജനം അർഹതീതി ശ്രീ ഭഗവാൻ വാച. അതാണ് ചോദ്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പറയുന്നത്. നേരത്തെ പറഞ്ഞ ആ പ്രശ്നത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭാഷകാരൻ പറയുകയാണ്, സാമാന്യ വിഷയോ അയം പ്രശ്ന. ഈ ചോദ്യം എന്ന് വരുന്നത് ഒരു പൊതുവായ ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ അർജുനൻ പ്രതീക്ഷിക്കാത്ത വളരെയധികം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന് നേരിട്ടൊരു മറുപടിയില്ല. അർജുനന് ഉണ്ടായിട്ടുള്ള ധാരണകൾ, വ്യക്തമായ കാര്യങ്ങളുണ്ട്, വ്യക്തമാകാത്ത കാര്യങ്ങളുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ അർജുനൻ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സാമാന്യ വിഷയമായ പ്രശ്ന. പൊതുവായൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. പ്രവിഭജ്യ പ്രതിഭജനം അർഹത. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പല ചോദ്യങ്ങളെയും വിഭജിച്ച് അതിനുശേഷം പല ചോദ്യങ്ങളും ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഭഗവാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം മറുപടി പറയുന്നു. അങ്ങനെ ചെയ്യാതെ പ്രതിഭജനം അർഹത, അല്ലാതെ ഒരു മറുപടി സാധ്യമല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും ആ ചോദ്യത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ശരിയായ ധാരണയുണ്ട് എന്നുള്ള ധാരണയിലാണ് നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ചോദ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെയായിരിക്കും ചോദിക്കുന്നത്. ഉദാഹരണത്തിനോട് അർജുനൻ തന്നെ, അർജുനൻ ചോദിച്ചു ശ്രദ്ധയാന്വിതാഹ, ശ്രദ്ധയോടുകൂടിയവർ. ഈ ശ്രദ്ധയോടുകൂടിയവരെന്ന് അർജുനൻ ചോദിക്കണമെങ്കിൽ അർജുനൻ അറിഞ്ഞിരിക്കണം എന്താണ് ശ്രദ്ധയെന്ന്. എന്താ ഈ ശ്രദ്ധ? സാറിന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചു ചോദിക്കാറുണ്ടല്ലോ, ആ ചോദ്യത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. ശാസ്ത്രവിധിയെ തിരിച്ചിട്ട് ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആൾ ധരിച്ചിരിക്കുന്നത് ശ്രദ്ധ എന്താണെന്ന് എനിക്കറിയാമെന്നാണ്. പക്ഷെ ഭഗവാൻ മനസ്സിലാക്കുന്നു ശ്രദ്ധ എന്താണെന്ന് ഇയാൾക്കറിയത്തില്ല. തനിക്കറിയാമെന്ന് ധരിച്ചിട്ടാണ് ചോദ്യം. പക്ഷേ അറിയില്ല എന്ന് ഭഗവാൻ മനസ്സിലായി. ഭഗവാൻ പറഞ്ഞത് തന്നെ ശരിക്ക് മനസ്സിലായിട്ടില്ലാത്ത ആളിന് പറയാത്ത കാര്യം എങ്ങനെ മനസ്സിലാവും? അതാണ് പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ മിടുക്കന്മാരായിരിക്കും. നമ്മൾ പലതും ധരിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിൽ തന്നെ നമ്മുടെ അറിവില്ലായ്മ പ്രകടമായിരിക്കും. അർജുനന്റെ ചോദ്യത്തിൽ തന്നെ അർജുനന്റെ അറിവില്ലായ്മ പ്രകടമാണ് എന്ന് വിചാരിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്നുള്ളതല്ല. ആ ചോദ്യത്തിൽ തന്നെ നീ അറിയാമെന്ന് ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ നീ അറിയാൻ പാടില്ലാത്തതാണ്, നിനക്കറിയാൻ പാടില്ലാത്തതാണെന്ന് ഭഗവാൻ തിരിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കാരണം ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അർജുനൻ ചോദിക്കേണ്ടായിരുന്നു എന്താണ്, എന്താണ് ഭഗവാന്റെ ഈ ശ്രദ്ധ? ഈ ശ്രദ്ധ ഏതെല്ലാം തരത്തിലുണ്ട്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ല. അപ്പൊ ശ്രദ്ധ എന്നുള്ള വാക്ക് അർജുനന് കിട്ടിയപ്പോൾ അത് വെച്ചൊരു ചോദ്യം ചോദിച്ചു. പക്ഷെ അതുപോലെ ശ്രദ്ധ എന്താണെന്നറിയണം. ഉണ്ട് ആ വലിയ ചോദ്യത്തിന്റെ ഭാഗമായി വരുന്ന ശ്രദ്ധയെ, അതാണ് പ്രവിഭജ്യ. അതിനെ തന്നെ പല ചോദ്യങ്ങളാക്കി ആദ്യം അതിൽ നിന്ന് ശ്രദ്ധ എന്ന് പറയുന്ന ഒരു വിഷയത്തെ എടുത്തിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. അസാധാരണ മനുഷ്യൻ ചോദിക്കുന്ന പോലെ ദൈവമുണ്ടോ, ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു വാക്കിന്റെ അർത്ഥത്തിൽ ചോദിക്കുന്നതാണ് സംശയമൊന്നുമില്ല. പക്ഷെ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ മനസ്സിലാക്കിയിട്ടാണ് ചോദിക്കുന്നത്, ദൈവം എന്താണ്? ദൈവത്തെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പത്തിൽ നിന്നാണ് അയാൾ ചോദിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അയാളുടെ സങ്കല്പം എന്ന് പറയുന്നതിന് അത് വെറും ബാലിച്ചമായിരിക്കും. പക്ഷേ അങ്ങനെ എന്തോ ഒന്നിനെ താൻ ധരിച്ചു എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കിയ രീതിയിലാണ് ചോദിക്കുന്നത്. ദൈവമുണ്ടോ? അതുപോലെ ആ ചോദിക്കുന്ന ആൾ എത്രമാത്രം ആ വിഷയത്തിൽ അജ്ഞനാണെന്നുള്ള കാര്യം ചോദിക്കുന്ന ആൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഏതൊരു അജ്ഞനും ചോദിക്കാമെന്നുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട്? ചോദ്യമായൊക്കെ മനസ്സിലാകുന്നില്ല അതുകൊണ്ട്. പക്ഷെ ചോദ്യം മനസ്സിലായെന്ന് തരത്തിൽ ചോദിക്കുന്നു. അതുപോലെയുള്ള ഒരു ചോദ്യമാണ്. ആധ്യാത്മികമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളായിരിക്കും. കാരണം ആ ചോദ്യത്തെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കില്ല ചോദിക്കുന്നു. അല്ലെങ്കിൽ ആ ചോദ്യത്തെ സംബന്ധിച്ചുള്ള ഭാഗികമായ ഒരു അറിവ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. അതാണ് ചോദ്യകർത്താവിന്റെ നില വേറെ, സമാധാനം പറയുന്ന ആളുടെ നില വേറെ എന്ന് പറയുന്നു. ശ്രദ്ധ എന്താണ് എന്ന് ധരിക്കാതെ ശ്രദ്ധയെ ചേർത്തുകൊണ്ടൊരു ചോദ്യം അർജുനൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നു, ആ ചോദ്യത്തെ തന്നെ പലതായി വിഭജിച്ച് അതിൽ ഓരോ കാര്യങ്ങളും എന്താണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ ചോദ്യം മനസ്സിലാകും. ആദ്യം ചോദിച്ചയാൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചോദ്യത്തെ മനസ്സിലാക്കിയിട്ട് ഒരു ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ ഉത്തരത്തെ, മറുപടിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, മറുപടി മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ തന്നെ ഒരു വലിയ അബദ്ധമുണ്ട്. എന്താണ്? നമ്മൾ ചോദ്യത്തെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സൃഷ്ടിയാണ് ചോദ്യം. നമ്മുടെ ചോദ്യത്തെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഒരാൾ ചോദ്യത്തെ മനസ്സിലാക്കിയെന്നിരിക്കട്ടെ, ഒരാൾ ശരിയായ ചോദ്യത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ചോദ്യത്തിന്റെ സമാധാനം അതോടെ തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ചിലർ പറയാറുണ്ടല്ലോ, ആ ചോദ്യത്തിന് സമാധാനം തനിയെ തന്നെ കിട്ടിയത്, ആ ചോദ്യം പുറമേ ഒരാളോട് ചോദിക്കേണ്ടി വന്നില്ല, ആ ചോദ്യം മനസ്സിൽ വന്നപ്പോൾ തന്നെ സമാധാനവും വന്നു. എന്തുകൊണ്ട്? അവിടെ വാസ്തവത്തിൽ അയാൾ ആ ചോദ്യത്തെ മനസ്സിലാക്കിയാണ്. ആ ചോദ്യത്തെ മനസ്സിലായാൽ സമാധാനം അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല, അതുകൊണ്ട് സമാധാനം പറഞ്ഞാലും മനസ്സിലാകാറില്ല. അത് തന്നെ അവസാനം ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും എത്രയെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടും ചോദ്യകർത്താവിന് കാര്യങ്ങൾ പലപ്പോഴും പിടികിട്ടുന്നില്ല. ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട്, വളരെ കൂടുതൽ മനസ്സിലാകാതെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരു മറുപടി അറിയിക്കുന്ന ചോദ്യം ഇതാകണമെങ്കിൽ ഈ ചോദ്യം പോലെ വേറെ ചോദ്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകണം. അങ്ങനെ ഭഗവാൻ ഒരു പുതിയ ചോദ്യം ഉണ്ടാക്കി, എന്താണ് ശ്രദ്ധ അതിനെ സംബന്ധിച്ച്. എന്നിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ശ്രീ ഭഗവാൻ ഉവാച ത്രിവിധ. അതിശ്രദ്ധ എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ നിഷ്ഠ എന്താണ് അതെല്ലാം പിന്നീട് മനസ്സിലാക്കുക. ത്രിവിധ ത്രിപ്രകാര ഭവതി ശ്രദ്ധ. ശ്രദ്ധ മൂന്ന് തരത്തിലുണ്ട്. യസ്യാം നിഷ്ഠായാം ത്വം പൃച്ഛസി ദേഹിനാം സ സ്വഭാവജ ജന്മാന്തരകൃതോ ധർമാദി സംസ്കാരോ മരണകാല അഭിവ്യക്ത സ്വഭാവ ഉച്ചതേ. സ്വഭാവം എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ കൊടുക്കുന്ന ഈ വിശദീകരണം എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഓർത്തിരിക്കേണ്ടതെന്ന് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഇതുപോലെ പല നിർവചനങ്ങൾ ഭാഷ്യകാരെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. സ്വഭാവം കാരണം ഇനി അടുത്ത് വരുന്നിടത്തുമെല്ലാം സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിസ്യാനിഷ്ഠായം ത്വം പ്രിച്ചസി ശ്രദ്ധ, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഏഷാനിഷ്ഠായ ആ നിഷ്ഠയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആ നിഷ്ഠയിൽ വരുന്ന ശ്രദ്ധ അതിനെന്താണ്? ദേഹിനാം സ്വഭാവജ. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ജീവന്മാർക്ക് സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ്. സ്വഭാവജ സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നാണ്. അപ്പോൾ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടിട്ട് പറയും എന്താണ് അയാളുടെ നല്ല സ്വഭാവമാണ് അല്ലെങ്കിൽ ചീത്ത സ്വഭാവമാണ്. അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പറയും. ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അയാളുടെ പെരുമാറ്റത്തെയായിരിക്കും, അയാളുടെ വാക്കിനെയായിരിക്കും, അതിനായിരിക്കും നമ്മൾ സ്വഭാവം എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ജന്മാന്തര കൃത, പൂർവജന്മങ്ങളിൽ ചെയ്തത്, ആർജിച്ചത്. പൂർവജന്മങ്ങളിൽ ആർജിച്ച എന്താണ്? ധർമാദി സംസ്കാര, ധർമ്മ അധർമ്മ രൂപത്തിലുള്ള സംസ്കാരം, അതാണ് ഒരു ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്നതല്ല, നമ്മൾ കാണുന്ന വാക്കോ പെരുമാറ്റമോ ഒന്നുമല്ല സ്വഭാവം. ജന്മാന്തര കൃതവും ആയ ധർമാധർമാദി സംസ്കാരം, ഇവിടെയാണ് ഭാഷ്യകാരന്റെ അസൂക്ഷ്മത. ഇത്തരം കാര്യങ്ങൾ അതാണ് സ്വഭാവം എന്ന് പറയുന്നത്. ജന്മാന്തര കൃതവും ധർമാധർമാദി രൂപത്തിൽ ഇരിക്കുന്നതുമായ സംസ്കാരം. പക്ഷെ അങ്ങനെയുള്ള സംസ്കാരത്തെ മുഴുവൻ സ്വഭാവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ജന്മാന്തരം എന്ന് പറയുമ്പോൾ അനന്ത ജന്മങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത്. ഈ അനന്ത ജന്മങ്ങളുടെ ധർമാധർമ്മ സംസ്കാരം ഓരോ ജീവനിലും അവന്റെ അന്തഃക്കരണത്തിൽ സഞ്ചയിച്ചിരിക്കുകയാണ്, കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ സംസ്കാരത്തെയെല്ലാം സ്വഭാവം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. മറിച്ച് മരണകാലെ അഭിവ്യക്ത, ഈ സംസ്കാരത്തിന്റെ അഭിവ്യക്തിയെക്കുറിച്ച് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. മരണകാലത്തിൽ അത് അഭിവ്യക്തമാകുന്നു. നേരത്തെ പറഞ്ഞല്ലോ, അന്ധകാലേതു മാമേവ സ്മരൻ മുക്തവ കളയപരൻ. അപ്പോ അവസാന സമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിടുന്നു എന്നൊക്കെ പറയും. അപ്പോ അവസാന കാലത്ത് എന്നെ സ്മരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന അഭിവ്യക്തി അവിടെ സംഭവിക്കണം. സംസ്കാരത്തിന്റെ ഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറാകൽ, അതിനാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അനേക ജന്മങ്ങളുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതിൽ നിന്നും ഇനി വരാൻ പോകുന്ന ഒരു ജന്മത്തെ നമുക്ക് തീരുമാനിക്കണം. ആ തീരുമാനിക്കുന്നതിന് ആര് തീരുമാനിക്കണം? ജീവൻ. അനേക സംസ്കാരങ്ങളിലിരിക്കെ ഇനി അടുത്തൊരു ജന്മത്തെ സ്വീകരിക്കണം, ആ ജീവൻ സ്വീകരിക്കണം, ഇന്ന ജന്മം വേണമെന്ന്. ആ ജീവൻ അങ്ങനെ ഒരു ജന്മത്തെ കൊടുക്കുന്നതിന് മുഖ്യമായ കാരണമായിരിക്കുന്ന എന്താണ്? ആ മരണസമയത്ത് പ്രകടമാകുന്ന സംസ്കാരം. അതാണ് മരണകാലെ അഭിവ്യക്ത, മരണകാലത്ത് അഭിവ്യക്തമാകുന്ന സംസ്കാരം. ആ സമയത്ത് പ്രബലമായി വരുന്ന സംസ്കാരം, ആ സമയത്ത് പ്രബലമായി വരുന്ന സംസ്കാരം ഏതായിരിക്കും? ഏറ്റവും ശക്തി കൂടിയ സംസ്കാരം. ഏറ്റവും ശക്തി കൂടിയ സംസ്കാരം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഒരു ജന്മം മുഴുവൻ, ഒരു ജീവിതകാലം മുഴുവൻ കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർന്നു, ആ സംസ്കാരങ്ങളുടെ ശക്തി ക്ഷയിച്ചു, ആ സംസ്കാരങ്ങൾ നശിച്ചു, അല്ലെങ്കിൽ ആ സംസ്കാരങ്ങൾ കീഴ്പ്പെട്ടു, പലതും സംഭവിക്കാം സംസ്കാരത്തിൽ. സംസ്കാരത്തിന് ശക്തി ക്ഷയിക്കാം, സംസ്കാരത്തിന് കീഴ്പ്പെട്ടു പോകാം മറ്റു സംസ്കാരങ്ങൾക്ക്, സംസ്കാരം പൂർണ്ണമായും നശിക്കാം, സംസ്കാരത്തിന് വേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, അങ്ങനെ പലതും സംസ്കാരത്തിന് സംഭവിക്കാം. ഈ ഒരു ജീവിതകാലത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസ്കാരങ്ങളെല്ലാം ഏതെങ്കിലും തരത്തിൽ അവിടെ അപ്രസക്തമായിത്തീരുന്നു. അതിനാണ് പ്രാരബ്ധം എന്ന് നമ്മൾ പറയുന്നു. ആ പ്രാരബ്ധ സംസ്കാരം ക്ഷയിക്കുന്നു എന്ന് പറയുന്നു. പിന്നീടിരിക്കുന്ന അനന്ത സംസ്കാരങ്ങളിൽ നിന്നും അടുത്ത ജന്മത്തിന് വേണ്ട സംസ്കാരം പ്രബലമായി വരുന്നു. ആ സംസ്കാരമാണ് അടുത്ത് ജീവന്റെ ഗതിയെ നിയന്ത്രിച്ച് അടുത്തൊരു ജന്മത്തെ കൊടുക്കുന്നത്. ആ സംസ്കാരത്തിനനുസരിച്ചായിരിക്കും അടുത്ത ജന്മത്തിൽ അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു. ജന്മവും ജീവിതവും, അതിനാണ് സ്വഭാവം എന്ന് പറയുന്നത്. അടുത്ത ജന്മത്തിൽ മനുഷ്യ ജന്മം കിട്ടുകയാണെങ്കിൽ പറയാം അവന് മനുഷ്യ സ്വഭാവമാണെന്ന് പറയാം. മൃഗജന്മം കിട്ടുകയാണെങ്കിൽ മൃഗസ്വഭാവമാണെന്ന് പറയാം. അങ്ങനെ ഏത് ജന്മങ്ങളാണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള സ്വഭാവമായിരിക്കും. അത് ഈ മരണകാലത്താണ് പ്രകടമാകുന്നത് എന്നാണ്. കാരണം മരണകാലത്ത് പ്രകടമാകുന്നു എന്ന് പറയുന്ന എന്തുകൊണ്ട്? ജനനകാലത്ത് അത് പ്രകടമായാൽ പോരെ എന്ന് ചിലർ ചോദിക്കും. മരണകാലത്ത് തന്നെ അത് പ്രകടമാകുന്ന എന്തുകൊണ്ട്? കാരണം മരണകാലത്താണ് തീരുമാനിക്കേണ്ടത് അടുത്ത ഏതാണ് ജന്മമെന്ന്. അപ്പോൾ തീരുമാനിക്കണമെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ജീവന് അടുത്ത ഗതി, അടുത്ത ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗതി സംഭവിക്കത്തുള്ളൂ. ആണ് പ്രയാണകാലേ. പ്രയാണകാലം എന്ന് പറയുന്നതാണ്, പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ്. ആ യാത്രാ സമയത്ത് യാത്രയുടെ വഴി തീരുമാനിക്കണം, ഇന്ന വഴിക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കണമെങ്കിൽ അപ്പോൾ തന്നെ ആ സംസ്കാരം പ്രബലമായിരിക്കണം. ജനിക്കുമ്പോൾ പ്രബലമായാൽ പോരാ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം തീരുമാനിക്കപ്പെടണം. എന്നാലേ മുമ്പോട്ട് യാത്ര സംഭവിക്കൂ. അതുകൊണ്ട് ആ പ്രയാണകാലത്ത് തന്നെ ഏത് സമയമാണോ ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അതുവരെ തുടർന്നു വന്നിരുന്ന യാത്ര അവിടെ അവസാനിക്കുകയാണ്. മരണം എന്ന് പറയുമ്പോൾ ആ നിമിഷം മുതൽ പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ആ യാത്ര അവസാനിക്കുന്നു എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ പ്രാരബ്ധ സംസ്കാരങ്ങൾ ഒടുങ്ങുന്നു. പ്രാരബ്ധ സംസ്കാരം ഒടുങ്ങിക്കഴിഞ്ഞാൽ ജീവന് നിശ്ചലമാകാൻ പറ്റത്തില്ല. അത് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ്. അപ്പോൾ അതിന് മുമ്പോട്ട് പോയേ പറ്റൂ. പ്രാരബ്ധം ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനെ ആശ്രയിച്ചത് ചലിക്കും? ചലിക്കണമെങ്കിൽ ഭാവി ജന്മത്തിന് വേണ്ടിയുള്ള സംസ്കാരം ആ നിമിഷം തന്നെ അവിടെ പ്രകടമാകണം. അതാണ് ഇവിടെ അഭിവ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീവൻ നിശ്ചലമായിരിക്കും. ജീവന് മോക്ഷം വരെ നിശ്ചലമായിരിക്കാൻ പറ്റത്തില്ല, മുക്തി ലഭിക്കുന്നതുവരെ. അപ്പൊ ഏത് നിമിഷമാണോ പ്രാരബ്ധ സംസ്കാരം ഒടുങ്ങുന്നത് ആ നിമിഷം തന്നെ സഞ്ചിതമായ സംസ്കാരത്തിൽ നിന്നും അടുത്ത ഒരു സംസ്കാരം പ്രകടമാകുന്നു, അടുത്ത ജന്മത്തിന് വേണ്ട സംസ്കാരം പ്രകടമാകുന്നു. അതാണ് അഭിവ്യക്തി. അതിനെയാണ് ഇവിടെ സ്വഭാവം എന്ന് പറയുന്നത്. ഈ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കും മുമ്പേ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമാണെന്ന് ചുരുക്കം. അത് മനുഷ്യ സ്വഭാവമായാലും മൃഗ സ്വഭാവമായാലും ഏതായാലും അതിൽ തന്നെ മനുഷ്യ സ്വഭാവത്തിൽ തന്നെ പിന്നെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ, നന്മയും തിന്മയും പുണ്യവും പാപവും ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾ അതിൽ അന്തർഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം സ്വഭാവങ്ങൾ അതിൽ തന്നെ വരുന്നു. ഈ സ്വഭാവം കൂടാതെ ഒരു ജീവൻ അവന്റെ പൗരുഷം കൊണ്ട് ആർജിക്കുന്ന സ്വഭാവങ്ങൾ വേറെ. അതാണ് ഈ ജന്മത്തിൽ നമ്മൾ സഞ്ചയിക്കുന്ന പുതിയ സ്വഭാവങ്ങൾ. അതുകൊണ്ട് ഇത് മാത്രമല്ല സ്വഭാവം എന്ന് പറയുമ്പോൾ, ഇവിടെ സ്വഭാവം എന്ന് പറയുന്നത് മുഖ്യമായിട്ടുള്ള സ്വഭാവത്തെ പറയുകയാണ്. പക്ഷെ ഇത് അടിസ്ഥാനമായിരിക്കും. ഈ അധിഷ്ഠാനത്തിലായിരിക്കും ആ വർത്തമാന ജന്മം മുഴുവൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് അയാളിൽ ആധ്യാത്മിക സംസ്കാരമുണ്ട്, അയാളിൽ പുണ്യ സംസ്കാരമുണ്ട്, അയാളിൽ പാപ സംസ്കാരമുണ്ട്, അയാൾ നല്ലവനാണ്, അയാൾ ചീത്തയാണ്. ഈ തരത്തിലെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? അടിസ്ഥാനപരമായി മരണകാലത്തിൽ അയാളിൽ അഭിവ്യക്തമായിരിക്കുന്ന ആ സംസ്കാരത്തെയാണ്. അത് അടിസ്ഥാനപരമായിരിക്കും. ഈ സംസ്കാരത്തെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. അതാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ കർമ്മങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ സ്വഭാവജം എന്ന് പറയുന്നത്. അത് സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഗീതയിൽ പറയുന്നത്. ശരിക്കും അത് സ്വഭാവത്തിൽ നിന്നും ഉണ്ടാവണം. സ്വഭാവത്തിൽ നിന്നും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മരണസമയത്ത് തന്നെ ആ ജീവനിൽ അത് തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. ഇവൻ ബ്രാഹ്മണനാണോ, ഇവൻ ക്ഷത്രിയനാണോ, ഇവൻ ശൂദ്രനാണോ, വൈശ്യനാണോ, ചണ്ഡാളനാണോ, മറ്റെന്തെങ്കിലുമാണോ എന്നൊക്കെ ആ സമയത്ത് തീരുമാനിക്കപ്പെടുകയാണ് ജീവനിൽ. അപ്പൊ ആ സംസ്കാരം ആണ് അവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. ആ സംസ്കാരത്തിനനുസരിച്ച് അത് ബ്രാഹ്മണത്വാദികളെ നിർണയിക്കണമെന്ന് ഇവിടെ പറയുന്ന അതുകൊണ്ടാണ്. അത് കുലം നോക്കിയല്ല അത് നിർണയിക്കേണ്ടത് എന്ന് പറയുന്നു. കാരണം ഈ സംസ്കാരം മുഖ്യമായിരിക്കുക തന്നെ അയാൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ശരീരം രൂപം കൊള്ളേണ്ട സ്ഥാനം അതെല്ലാം നിർണയിക്കുന്ന വേറെ കർമ്മങ്ങളാണ്. അതനുസരിച്ചായിരിക്കും അതെല്ലാം നിർണയിക്കുന്നത്. അപ്പോൾ അത് ഏത് സാഹചര്യത്തിലുമാകാം. അപ്പോൾ അവിടെ കുലമല്ല മുഖ്യം. കാരണം നമ്മൾക്ക് ബ്രാഹ്മണ കുലം എന്ന് പറയുന്നു. അവിടെ ചണ്ഡാള സ്വഭാവമുള്ളവനും ജനിക്കാം, ചണ്ഡാള സംസ്കാരമുള്ളവൻ അവിടെ വന്ന് ജനിക്കാം, ചണ്ഡാളന്റെ പ്രവൃത്തികൾ അവൻ ചെയ്യാം. അപ്പോൾ ജനിക്കുന്നതും അതിന് കാരണമായിരിക്കുന്ന വേറെ സംസ്കാരങ്ങളാണ്. സ്വഭാവത്തിന് കാരണമായിരിക്കുന്ന സംസ്കാരം വേറെയാണ്. ഇത് ചിലപ്പോൾ ഒരുമിച്ച് വന്നെന്ന് വരാം. എന്നുവെച്ചാൽ നല്ല കുലത്തിൽ അവൻ ഒന്ന് പിറന്നെന്ന് വരാം. ചിലപ്പോൾ അങ്ങനെയല്ല, വിപരീതമായ കുലത്തിലായിരിക്കും ഈ സ്വഭാവമുള്ളവൻ വന്ന് ജനിക്കുന്നത്. അവൻ ജനിക്കുന്ന കുലം ഇതിന് ചേർന്നായിരിക്കത്തില്ല. പക്ഷെ അവനിരിക്കുന്ന സ്വഭാവം ബ്രാഹ്മണ സ്വഭാവമായിരിക്കും. ജനിച്ചത് ചണ്ഡാള കുലത്തിലായിരിക്കും. മറിച്ച് സംഭവിക്കാം. അപ്പോൾ അവന്റെ ബ്രാഹ്മണത്വം അല്ലെങ്കിൽ ക്ഷത്രിയത്വം എല്ലാം നിശ്ചയിക്കുന്നത് അവൻ ഒരിക്കലും അവൻ ജനിച്ച കുലത്തിനനുസരിച്ചായിരിക്കരുത് എന്നാണ് ഗീതയിൽ പ്രധാനമായി പറയുന്നത്. മറിച്ച് ഈ പറയുന്ന സ്വഭാവത്തിനനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ സ്വഭാവജ സ്വഭാവജ എന്ന് ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അതാണ് ഗീതയിലെ അഭിപ്രായം. അങ്ങനെ അല്ല എന്ന് പറയുന്ന ശാസ്ത്രങ്ങളുമുണ്ട്. അത് സ്വഭാവമല്ല. അവൻ ഏത് കുലത്തിലാണ് ജനിക്കുന്നത് അതനുസരിച്ച് അവനെ ബ്രാഹ്മണനെന്നോ ചണ്ഡാളനെന്നോ എന്ന് വിളിക്കണമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ ഗീതയുടെ അഭിപ്രായം അതല്ല. എന്താണ് സ്വഭാവജം? അത് സ്വഭാവജമാണ്. ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം ഇതെല്ലാം സ്വഭാവജമാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ അത് ശാസ്ത്രീയമായി നിലനിൽക്കത്തുള്ളൂ. എന്തുകൊണ്ട്? കുലങ്ങളും കുലധർമ്മങ്ങളും ആചാരങ്ങളും എല്ലാം നശിച്ചു പോകുന്നതാണ്, ഒന്നും നിലനിൽക്കുന്നതല്ല. ഒരു കുലത്തിനും അതിൻ്റെ ബാഹ്യമായ ആചാരങ്ങളെ ഒന്നും എല്ലാ കാലവും നിലനിർത്താൻ പറ്റത്തില്ല, എല്ലാം ക്ഷയിച്ചു പോവും. അപ്പൊ കുലധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതാണ്. ഇവിടെയൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. അർജുനൻ പറയുന്ന എന്താണ്? കുലധർമ്മങ്ങൾ ശാശ്വതമാണ്, കുലധർമ്മങ്ങൾ ശാശ്വതമായിരുന്നെങ്കിൽ ബ്രാഹ്മണൻ പുട്ടുകച്ചവടത്തിനൊന്നും ഇറങ്ങത്തില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്കെന്ത് മനസ്സിലാക്കാം? കുലധർമ്മങ്ങളൊന്നും ശാശ്വതമല്ല. യജനം യാചനം തുടങ്ങിയ ശ്രേഷ്ഠമായ ബ്രാഹ്മണധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ബ്രാഹ്മണ കുലത്തിൽ അവസരം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? കുലധർമ്മങ്ങൾ നശിച്ചു പോകുന്നു. പക്ഷെ ഇത് നിലനിൽക്കും. എന്താണ് സ്വഭാവജം? അവന്റെ സംസ്കാരത്തിൽ നിന്നാണ് അത് നിർണയിക്കുന്നതെങ്കിൽ അത് ഏത് കുലത്തിലും വരാം. ആ സംസ്കാരമുള്ളവൻ, ബ്രാഹ്മണ സംസ്കാരമുള്ളവൻ എവിടെയും ജനിക്കാം. ആ സംസ്കാര രൂപത്തിൽ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം വൈശ്യത്വം ഇതെല്ലാം സനാതനമാണ്. അതിനൊരിക്കലും കാരണമെന്നുകൊണ്ട് സ്വഭാവജമാണ്, അതൊരിക്കലും നശിക്കത്തില്ല. ഈ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ ജീവന്മാരുള്ളിടത്തോളം കാലം അവിടെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ചണ്ഡാളനും ഉണ്ടായിരിക്കും. പക്ഷെ കുലങ്ങളിൽ അത് നിലനിൽക്കത്തില്ല. അതാണ് ഗീതയുടെ താല്പര്യം നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നത്. അതിവിടെ ഭാഷ്യകാരൻ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ജന്മാന്തരകൃത ധർമാദി സംസ്കാര മരണകാലെ അഭിവ്യക്ത, അതാണ് സ്വഭാവം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വഭാവത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വഭാവത്തിനനുസരിച്ചാണ് അവന്റെ വർണ്ണം നിശ്ചയിക്കേണ്ടത് എന്നാണ് ഗീത പറയുന്നത്. അതുകൊണ്ട് അതിന് സ്വഭാവജം എന്ന് പറഞ്ഞു. ബ്രഹ്മകർമ്മ സ്വഭാവജം, ക്ഷത്രകർമ്മ സ്വഭാവജം, ശൂദ്രകർമ്മ സ്വഭാവജം, വൈശ്യകർമ്മ സ്വഭാവജം എന്നെല്ലാം പറഞ്ഞ ഇതാണ്. എന്റെ സൂക്ഷ്മമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഇതാണ്. പിന്നെ ഇതിനെല്ലാം കാലം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ അതുകൊണ്ട് ബാഹ്യമായി തന്നെ വർണ്ണങ്ങളെ നിലനിർത്താൻ ശ്രമിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറെയൊക്കെ ആ കാലത്ത് സാധിക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ്? ബ്രാഹ്മണകുലം, ക്ഷത്രിയകുലം, വൈശ്യകുലം, ആ രീതിയിൽ ബാഹ്യമായിട്ട് തന്നെ അത് ഒരു കാലഘട്ടത്തിൽ അത് കുറെയൊക്കെ ഒരു പരിധിവരെ. അന്നും ഈ കുലങ്ങളിലെല്ലാം വിപരീത സ്വഭാവമുള്ളവർ ജനിച്ചിരുന്നെങ്കിലും ആ കുലങ്ങൾക്കെല്ലാം അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാത്തിനും അപജയം സംഭവിക്കുന്നത് പോലെ അത്തരം അതൊരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതികൾക്കും അപജയങ്ങൾ സംഭവിച്ചു പോയി. അപ്പോൾ അത് നശിച്ചു പോകും. കുലധർമ്മങ്ങൾ ഒരിക്കലും സനാതനമല്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് സനാതനമാണ്. ഗീതയിൽ പറയുന്ന ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് സനാതനമാണ്, അതൊരിക്കലും നശിക്കത്തില്ല. അതാണ് ഭഗവാൻ പറഞ്ഞത് ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നത്. ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്ന ചാതുർവർണ്ണ്യം അതൊരിക്കലും നശിക്കുന്നതല്ല. പക്ഷേ ലോകത്ത് നിലനിൽക്കുന്നത് നശിച്ചു പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഭഗവാൻ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്? കാരണം സ്വഭാവ പറഞ്ഞിട്ടുണ്ടാവും. മരണകാലത്ത് പ്രകടമാകുന്ന സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. എന്നുവെച്ചാൽ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും എല്ലാം നിശ്ചയിക്കുന്ന അതാണ്. ജീവൻ അജ്ഞനും അശക്തനുമായിരിക്കുന്ന ജീവന് ഈ മരണകാലത്ത് തന്നിലിരിക്കുന്ന സംസ്കാരത്തെ പ്രബുദ്ധമാക്കി തന്റെ ഭാവി ജന്മത്തെ നിശ്ചയിക്കാനൊന്നും കഴിയത്തില്ല. അപ്പൊ അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? ഈശ്വരനാണ്. മരണകാലത്ത് എന്താണ് അവന്റെ സാമാന്യമായ ബോധം പോലും നഷ്ടപ്പെടുമ്പോൾ അവന്റെ പൗരുഷം പോലെയുള്ള എല്ലാ വിശേഷതകളും നശിക്കുന്ന ആ സമയത്ത് അവന്റെ സംസ്കാരത്തെ പ്രബുദ്ധമാക്കി അടുത്ത ജന്മത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആരാണ്? ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരനാണ് അവനെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമൊക്കെ ആക്കുന്നത്. ഈശ്വരന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ചാതുർവർണ്ണിയും മയാസൃഷ്ടം എന്ന് പറഞ്ഞത് 100% ശരിയാണ്. ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സംസ്കാരത്തെ പ്രബുദ്ധമാക്കി അതിനനുയോജ്യമായ ജന്മങ്ങളെ കൊടുക്കുന്ന ഈശ്വരനാണ്. ആ അർത്ഥത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗീതയിൽ പറഞ്ഞിരിക്കുന്നതില് നീതിക്ക് നിരക്കാത്തതോ അസമത്വത്തിന് കാരണമായോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. അവന്റെ സ്വഭാവം എന്താണെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്ര രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. പല രീതിയിലും നമുക്ക് മനസ്സിലാക്കാം, അതിൽ ഒരു രീതി ഇങ്ങനെയും മനസ്സിലാക്കാം. തതോ ജാത സ്വഭാവജ, ആ സംസ്കാരത്തിൽ നിന്നും ഉണ്ടായതിനാണ് സ്വഭാവജം എന്ന് മനസ്സിലാക്കുന്നു. ഇത് വ്യക്തമായി ധരിച്ചുകൊണ്ട് വേണം, ഈ വ്യാഖ്യാനത്തെ ധരിച്ചുകൊണ്ട് വേണം പറയേണ്ടത്. ബ്രഹ്മകർമ്മ സ്വഭാവജം, ക്ഷത്രകർമ്മ സ്വഭാവജം, വൈശ്യകർമ്മ സ്വഭാവജം എന്ന് ബ്രാഹ്മണാദികളെ വിശദീകരിക്കുന്നിടത്ത് ഇത് വച്ച് വേണം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അത് ശ്രദ്ധയെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ശ്രദ്ധ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്നതാണ് എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. സ്വഭാവം എന്ന് പറയുന്നത് സംസ്കാരം. സംസ്കാരം എന്ന് പറയുന്നത് മുഖ്യമായും ജന്മനാനുള്ള സംസ്കാരം. അതിനോടുകൂടി നമ്മൾ ആർജിതമായ സംസ്കാരവും ചേരുന്നു. എന്നാലും പ്രധാനം ജന്മനാനുള്ളത് തന്നെ. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവനതിനുള്ള വാസനയില്ല, അതിനുള്ള വാസനയുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ അനുഭവമുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യത്തിലും അല്ലെങ്കിലും പാടുന്നതിനുള്ള വാസനയുള്ളവനെ പാടാൻ പറ്റും, പടം വരയ്ക്കുന്നതിനുള്ള വാസനയുള്ളവനെ പടം വരയ്ക്കാൻ പറ്റും. എന്തുകൊണ്ട് സ്വഭാവജ? അതെല്ലാം സ്വഭാവത്തിൽ നിന്നുണ്ടായതാണ്, നമ്മൾ ആർജിക്കുന്നതല്ല. ആ സംസ്കാരം ഇല്ലാത്തവൻ പാടാനോ പടം വരയ്ക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം. അതൊരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെയാണ് ഇതിനും. ആധ്യാത്മിക കാര്യത്തിലായാലും ബ്രാഹ്മണത്വാദി ഗുണങ്ങളെ സംബന്ധിച്ചായാലും ശരി, ബ്രാഹ്മണത്വം ഇല്ലാത്തവൻ ബ്രാഹ്മണനാകാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ചണ്ഡാളത്വമാണ് അവന്റെ ഉള്ളിലിരിക്കുന്നതെങ്കിൽ അവൻ ബ്രാഹ്മണനാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ചിലയിടത്ത് പറയും, എന്താണ് ഇവൻ ചണ്ഡാളനാണ്, ഇവനത് പറ്റിയതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അർത്ഥത്തിൽ എടുക്കണമെന്ന്. ചണ്ടാളനൊരിക്കലും ഇത് പറ്റത്തില്ല, അവന് ചണ്ടാളനായി തന്നെ ഇരിക്കാനേ പറ്റും. ചണ്ടാളൻ വേദം പഠിക്കരുതെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റും പറയാൻ പറ്റത്തില്ല, അവനത് പഠിക്കാൻ ഒക്കത്തില്ല. അത് അസമത്വമാണ്, അനീതിയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആചാര്യന്മാരെ നിഷേധിക്കുന്നതിന്റെ അർത്ഥമില്ല. അവർ കാണുന്ന എന്താണ്? ആ ചണ്ടാള സ്വഭാവമാണ്, ചണ്ടാള സംസ്കാരമാണ്. അതുകൊണ്ടെങ്ങനെ അവൻ വേദം പഠിക്കുന്നത്? അവനെ വേദം പഠിപ്പിച്ചാൽ ശരിയാവും. ഇല്ല, അതിന് ബ്രാഹ്മണ സംസ്കാരം ഉണ്ടായാലേ പറ്റൂ. ബ്രാഹ്മണനെ സാധ്യമാവും, അല്ലാത്തവർ സാധ്യമാകത്തില്ല എന്ന് തീർത്ത് പറയുന്നത് ആ സംസ്കാരത്തെ കണ്ടുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതുപോലെ എല്ലാ വിഷയങ്ങളിലും വേദപഠനത്തിനായാലും ശരി, സന്യാസത്തിനായാലും ശരി, പറയുന്നുണ്ടോ? ചിലടത്ത് പറയും, തറപ്പിച്ച് പറയും, സന്യാസത്തിന് ബ്രാഹ്മണനെ അധികാരമുള്ളൂ. നമ്മൾ ആ സംസ്കാരത്തെ എടുത്തു കഴിഞ്ഞാൽ 100% ശരിയാണ്. അതിനൊരഭിപ്രായ വ്യത്യാസമേ ഇല്ല. ആ സന്യാസ സംസ്കാരം, ബ്രാഹ്മണ സംസ്കാരമുള്ളവനെ സന്യാസം പറ്റും. അല്ലാത്തവൻ സന്യസിക്കരുതെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അത് ഇങ്ങനെ മനസ്സിലാക്കണം. എന്താണ് സ്വഭാവജ? സ്വഭാവത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ സാരത്തെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആചാര്യന്മാരെ മനസ്സിലാക്കാൻ പറ്റും. അല്ല, മറിച്ചാണ് ഇനി വേറൊരാൾ പറയുന്നതെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല. മറിച്ച് പറയുന്ന ഭാഗങ്ങളുമുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് മറന്നിട്ടല്ല പറയുന്നത്. ഇവിടെ ഇപ്പോ അതല്ല, കാരണം ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സ്വഭാവജ, സ്വഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പിന്നെ എങ്ങനെ വേറെ രീതി വ്യാഖ്യാനിക്കാൻ പറ്റും? അപ്പൊ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇതെന്ന് പറഞ്ഞേ തീരൂ. അങ്ങനെ പറഞ്ഞാൽ ഈ എല്ലാ വിവാദങ്ങളും ഇവിടെ തീരും. പക്ഷെ മേട്ടെ ചില ഭാഗങ്ങൾ വരുമ്പം പലരും പല രീതി വ്യാഖ്യാനിക്കും, അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്. സാത്വികി സത്വനിർവൃത്ത ദേവപൂജാദി വിഷയ, അതിന് സാത്വികമായിട്ടുള്ള ആ സംസ്കാരങ്ങളിൽ തന്നെ സത്വൻ രജസ് തമസ് എന്നിങ്ങനെയുള്ള അതിന്റെ ആധിക്യം കൊണ്ട് വ്യത്യാസം വരുന്നു. രാജസി രജവ നിർവൃത്ത യക്ഷരക്ഷ പൂജാദി വിഷയ, ആരാധന തന്നെ പലതരത്തിലുണ്ട്. ആരാധന അടിസ്ഥാനപരമായിട്ടുണ്ട്. നമ്മൾ മഹാത്മാക്കളെ ആരാധിക്കുന്നുണ്ട്, സാത്വികമായ ആരാധനയാണ്. ദേവന്മാരെ ആരാധിക്കുന്നുണ്ട്, അസാത്വികമായ സ്വഭാവമുള്ളവർക്ക് അത് കഴിയത്തുള്ളൂ. ഗുരുക്കന്മാരെ ആരാധിക്കുന്നു. അല്ല, സാത്വികമായ സത്വനിർവൃത്ത സത്വത്തിൽ നിന്നും ഉണ്ടാകുന്നതാണത്. രാജസി രജോ നിർവൃത്ത യക്ഷരക്ഷ പൂജാദി വിഷയ, രജസ്സിൽ നിന്നുള്ള ആരാധന. യക്ഷരക്ഷ പൂജാദി, യക്ഷസിനെയും രക്ഷസിനെയൊക്കെ പൂജിക്കുന്നു. യക്ഷസിനെയും രക്ഷസിനെയും പൂജിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ യക്ഷസ്സവരെ നമുക്ക് പരിചയമില്ല, പൂജിക്കുന്നുമില്ല. എന്നാലും രാജസികമായ ആരാധന നമ്മുടെ മനുഷ്യന്റെ, നമ്മുടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ അല്ല, നമ്മുടെ മനസ്സിലുണ്ട്. നടന്മാരെ നടിമാരെയൊക്കെ ആരാധിക്കുക ഉണ്ടല്ലോ, അത്തരം ആരാധനകളൊക്കെ അതിപ്പെടുന്നതാണ്, രജസ്സിൽ നിന്നുണ്ടാകുന്നതാണ്. ഇന്ന് യക്ഷസും രക്ഷസും ഒന്നും അധികം പ്രചാരത്തിലില്ലാത്തതുകൊണ്ട് നമ്മുടെ ആരാധന അങ്ങനെ പോകുന്നു. അവരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നു. അവർ നടക്കുന്ന പോലെ നടക്കുന്നു, അവരിരിക്കുന്ന പോലെ ഇരിക്കുന്നു, അവർ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, അതൊക്കെയാണ് ആരാധന, അതെല്ലാം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്നവരാരും അങ്ങനെ ഇല്ലെങ്കിലും ചില സ്വാമിമാരൊക്കെ അങ്ങനെ ആരാധിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, സിനിമാ സ്റ്റൈലിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആരാധന രാജസികമായ ആരാധനകളാണ്. അവരെ പോലെയൊക്കെ നടക്കണമെന്ന് തോന്നുക, അവരെ പോലെയൊക്കെ വേഷം കെട്ടണമെന്ന് തോന്നുക, അതൊക്കെ. അത് ഞാൻ തമാശ പറഞ്ഞല്ല, പഴയകാലത്ത് ശങ്കരാചാര്യർ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഞങ്ങളെല്ലാം കണ്ടിരിക്കും. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നുവരെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞൊരു സിനിമ വളരെ പ്രസിദ്ധമാണ്. ആ സിനിമ പ്രചാരത്തിൽ വന്നപ്പോൾ വടക്കേ ഇന്ത്യയിൽ അതിന് വലിയ പ്രചാരം വന്നു. മിക്കവാറും എല്ലാ ആശ്രമങ്ങളിലുള്ള മിക്കവാറും എല്ലാ സ്വാമിമാരും കണ്ടു. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അതധികം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ല, ഞാനിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. മിക്കവാറും എല്ലാ സ്വാമിമാരും തല മുട്ടയടിച്ചു ഈ സിനിമ കണ്ടതിന് ശേഷം. കാരണം അതിൽ ശങ്കരാചാര്യ നല്ല സ്റ്റൈലായിരുന്നു, മുട്ടയൊക്കെ അടിച്ച് മാലയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആകർഷണം തോന്നി. മുഴുവൻ സ്വാമിമാരും ജടയും മുടിയൊക്കെ വടിച്ചു കളഞ്ഞ് മറ്റേ സിനിമയെ കണ്ട ശങ്കരാചാര്യരായി. നടന്നൊരു സംഭവമാണ്, ഞാൻ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. ഞാൻ നോക്കി, ഒരുപാട് പേര് മുണ്ടനം ചെയ്ത് നടക്കുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ഇപ്പൊ പ്രചാരത്തിലുണ്ട്. അറിയാതെ അങ്ങ് ചെയ്തു പോകുന്നതാണ്, സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അത് രാജസമാണ്. രാജസം എന്ന് വെച്ചാൽ അതിനോടൊരു ആകർഷണം തോന്നി. നല്ല സ്റ്റൈൽ ശങ്കരാചാര്യ കണ്ടപ്പോ അപ്പൊ താനും ഇതുപോലെ ആയിരിക്കുമല്ലോ എന്ന് തോന്നിപ്പോവുക, അതിനനുകരിക്കുക. ഇത് നടന്നൊരു കാര്യമാണ്. ഇനി അടുത്ത് പറയുന്നു, താമസി തമോ നിർവൃത്ത പ്രേത പിശാചാദി പൂജാദി വിഷയ. പ്രേതം പിശാജ് ഇതിനെയൊക്കെ ആരാധിക്കും. പ്രേതം പിശാജ് ഇതിനെയൊക്കെ അയക്കുന്നത് എന്താണ്? മന്ത്രവാദം എന്നൊക്കെ നമ്മൾ പറയുന്നു. കുട്ടിച്ചാത്തൻ അറുകൊല യക്ഷി ഇതിനെയൊക്കെ ആരാധിക്കുന്ന എന്നുവെച്ചാൽ ശത്രുസംഹാരത്തിനും മറ്റുമൊക്കെ ചെയ്യുന്നു. താമസികമായ ആരാധന അത് താമസികമാണ്. മനസ്സിൻ്റെ താമസമായ ഭാവങ്ങൾ അല്ലെങ്കിൽ വളരെ രൗദ്രമായ ഭാവങ്ങൾ, പ്രാകൃതമായ ഭാവങ്ങൾ, അതാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്നവന് ശ്രദ്ധയുണ്ട്. അവന്റെ മനസ്സ് ചിലപ്പോൾ ക്രൂരമായിരിക്കും, താമസികമായിരിക്കും, പക്ഷെ അവന് ശ്രദ്ധയുണ്ട്. എന്താണ് ഈ പ്രേതത്തിനെ വശീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രേതത്തെ ഉപയോഗിച്ച് മറ്റുള്ളവനെ നമുക്ക് ദ്രോഹിക്കാം, അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ കൊണ്ട് ട്രഷറിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് വരും. അങ്ങനെയൊക്കെ വിശേഷിച്ച് ഉപാസിക്കുന്നവരുണ്ട്. ഒരാളൊരിക്കൽ എന്നോട് പറഞ്ഞു, കുട്ടിച്ചാത്തനെ ഉപാസിച്ചു, കുട്ടിച്ചാത്തൻ ഒരു കെട്ട് നോട്ടുമായിട്ട് വന്നു. ഞാൻ ചോദിച്ചു, ആരുടെ നോട്ടാ എടുത്തത്? ട്രഷറിയുടെ നോട്ടാണ്. ആര് പറഞ്ഞു? കുട്ടിച്ചാത്തൻ തന്നെ പറഞ്ഞത് അത് ട്രഷറിയിൽ നിന്ന് എടുത്തതാണ് എന്നുവരെ പറയുന്നവരുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന കുട്ടിച്ചാത്തന്മാരുണ്ട്, പ്രേതം, പിശാച്. അപ്പൊ അത് ശ്രദ്ധയില്ലാതെ കഴിയത്തില്ലല്ലോ. അങ്ങനെ പറയണമെങ്കിൽ തന്നെ ഒരു ശ്രദ്ധ വേണം, ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി. അങ്ങനെയൊരു ശ്രദ്ധയുണ്ട്, രാജസികമായ ശ്രദ്ധയുണ്ട്, സാത്വികമായ ശ്രദ്ധയുണ്ട്. അപ്പൊ ഈ ശ്രദ്ധയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നിന്റെ ചോദ്യത്തെ ഒന്നുകൂടെ ഒന്ന് പരിഷ്കരിച്ച് മനസ്സിലാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ധരിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ വിവക്ഷിക്കുന്നത്. അങ്ങനെ മൂന്ന് തരത്തിൽ ശ്രദ്ധയുണ്ട്. കാരണം അലൗകികമായ വിഷയങ്ങൾ, അതീന്ദ്രിയമായ വിഷയങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതിന് കാരണമായിരിക്കുന്നതിനാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. പ്രേതത്തെ ആരാധിക്കുന്നവനും അല്ലെങ്കിൽ സാത്വികമായ വിഷ്ണുവിനെ ആരാധിക്കുന്നവനും രണ്ട് കൂട്ടർക്കും ഉറപ്പില്ല. എങ്ങനെ? പ്രത്യക്ഷമായി ബോധ്യം വന്നിട്ടില്ല പ്രേതമുണ്ട് അല്ലെങ്കിൽ വിഷ്ണു ഉണ്ട് എന്നുള്ള പ്രത്യക്ഷ ബോധ്യം വന്ന കാര്യമല്ല. എന്നാൽ അവന്റെ ഉള്ളിൽ ദൃഢമായ ശ്രദ്ധയുണ്ട്, വിശ്വാസമുണ്ട്. എന്താണ് അത്? ഉള്ളതാണ്, ആ സത്യമാണ്, പരമാർത്ഥമാണ്. അതിന്റെ ആരാധന സത്യമായ ഫലത്തെ കൊടുക്കുന്നതാണ്. ആ ആന്തരികമായ വിശ്വാസവും അതിനനുസരിച്ചുള്ള അറിവും, അതാണ് ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത്. രണ്ടും വേണം, വിശ്വാസവും അറിവും വേണം. അത് സാത്വിക രാജസ താമസഭാവങ്ങളിലിരിക്കുന്നു. ഏവം ത്രിവിധ താമുച്യമാനാം ശ്രദ്ധ മിശ്രണു അവധാരയ. ഇതിനെ നീ ആദ്യം മനസ്സിലാക്കണം. ആ ശ്രദ്ധയ്ക്കനുസരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരാൾക്ക് താല്പര്യം, രുചി ഉണ്ടാകുന്നത്. ആ രുചി അനുസരിച്ചിട്ടാണ് ഒരാൾ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നെല്ലാം ഇതിനെ രാമാനുജാചാര്യരും മറ്റും വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ശ്രദ്ധയാണ് ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാരണമായിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ത്രിവിധ ഭവതി ശ്രദ്ധ ദേഹിനാം സ്വഭാവജ സാത്വികി രാജസി ചൈവ തമസി ചേതി തം ശൃണു. ശ്രദ്ധാഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ യശ്രദ്ധ സ ഏവ സ യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാന് ഭൂതഗണാം സ്ഥാന്യേ യജന്തേ താമസാ ജനാഃ അശാസ്ത്രവിഹിതം ഘോരം പ്രപ്യന്തേ തപോജനാഃ ദംഭാഹങ്കാര സംയുക്താ കമരാഗബലാന്വിതാഃ ഹർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്ത ശരീരസ്ഥം അന്മിഥ്യാസുരനിഷ്ഠയാൻ ആഹാരസ്ത്വപി സർവസ്യ പ്രവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം ഏഷാം ഭേദമിമം ശൃണു ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിർവിവർദ്ധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാഃ കട്വമ്ലലവണാത്യുഷ്ണാ കട്വമ്ലലവണാത്യുഷ്ണാ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാരാജസ്യേഷ്ഠാ സുഖദുഃഖശോകാമയപ്രദാ യാതയാമം ഗതരസം ഓതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടം അപി ചാമേദ്യം ഭോജനം താമസപ്രിയം അഫലാ കാംക്ഷിഭിര് യജ്ഞോ വിധി ദൃഷ്ടോ യുജ്യതേ യഷ്ടവ്യമേവേതി മന സമാധായ സാത്വികഃ അഭിസന്ധായതു ഫലം ജംഭാർത്ഥമപി ചൈവയത് യജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധി രാജസം വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം തമസം പരിചക്ഷതേ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശരീരം തപ ഉച്യതേ അനുദ്യേകകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ മനഃപ്രസാദസൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ ശ്രദ്ധയാ പരയാ തപ്തം തപസ്ത്രിവിധം നരൈ അഫലാകാംക്ഷിഭിർയുക്തൈ സത്വികം പരിചക്ഷതേ സത്കാരമാനപൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത് താമസമുദാഹൃതം ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം യത്തു പ്രത്യുപകാരാർത്ഥം ഫലം ഉദ്ദേശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം ആദേശകാലേ യദ്ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം താമസമുദാഹൃതം ഓം തത് സദിതി നിർദ്ദേശോ ബ്രഹ്മണാസ്ത്രവിധ സ്മൃത ബ്രാഹ്മണാസ്തേന വേദാശ്ച യജ്ഞാശ്ച വിഹിതാ പുരാ തസ്മാദ് ഓമിത്യുദാഹൃത്യ യജ്ഞദാനതപക്രിയാഃ പ്രവർത്തന്തേ വിധാനോക്താ സതതം ബ്രഹ്മവാദിനാം തദിത്യനഭിസന്ദായ ഫലം യജ്ഞതപക്രിയാഃ ദാനക്രിയാശ്ച വിവിധാ ക്രിയന്തേ മോക്ഷകാംക്ഷിഭിഃ സദ്ഭാവേ സാധുഭാവേ ച സദിത്യേതത്ര യുജ്യതേ പ്രശസ്തേ കർമ്മണി തഥാ സച്ഛബ്ദപാർഥ യുജ്യതേ യജ്ഞേ തപസി ദാനേ ച സതിതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സതിത്യേവാഭിധീയതേ അശ്രദ്ധയാ ഹുദം ദത്തം തപസ്തപ്തം കൃതം ചയത് അസതിത്യുച്യതേ പാർഥ നച തത്രേത്യ നോയിഹ വശിഷ്യത്തെ ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ.